വിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ചി തന്നെ തീരിൽ മണലോര മേലെ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു പറവകൾ പറവകൾ പോലെ